മനസ്സ് പ്രപഞ്ചബോധം ഇല്ലാതാകും. അവിടെയും അതും ഈ പറയുന്ന തമ്മിൽ എന്താ വ്യത്യാസമാണ്? അവിടെ എല്ലാം എന്ത് വരുന്നു? പ്രാപഞ്ചികമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായിട്ടാണ്. അപ്പം മനസ്സിലൊരു വിഷയം അവിടെ ഉണ്ട്, ഏതെങ്കിലും ഒരു പ്രാപഞ്ചിക വിഷയമായി. ഭയന്നാൽ ഭയക്കാരനൊരു വിഷയം കാണും, അത് മനസ്സിൽ കാണും, ബാക്കിയെല്ലാം അറിയാതിരിക്കും, ഈ മറന്നതുപോലെ ഇരിക്കും, മറ്റൊന്നും ചിന്തിക്കത്തില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി പ്രവർത്തിച്ചാൽ ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞെന്തെങ്കിലും സംഭവിച്ച ഭയമോ ക്രോധമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് നിൽക്കും, എന്നാൽ ബാഹ്യബോധം നഷ്ടപ്പെടാം. ചിലപ്പോൾ അത് സർവ്വസാധാരണമല്ല, ചിലപ്പോൾ നഷ്ടപ്പെടാം. ഇവിടെ പറയുന്ന അതല്ല, പ്രപഞ്ചം മറയുന്നു എന്നാണ് വെച്ചാൽ പ്രപഞ്ചം മറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തെ അറിയുന്നില്ല, മറയുന്നു എന്ന് വെച്ചാൽ അറിയുന്നില്ല. എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയല്ല, പ്രപഞ്ചത്തെ അറിയുന്നില്ല. പ്രപഞ്ചം അറിയാതിരിക്കുമ്പം പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ രണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട്? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയണമെങ്കിൽ എന്ത് വേണം? അത് അനുഭവത്തിന് വിഷയമായിരിക്കും. ഇപ്പം എനിക്ക് പറയാൻ എൻ്റെ മുമ്പിൽ മൊബൈൽ ഇരിപ്പുണ്ട്, ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാം. എന്തുകൊണ്ട്? ഇത് അനുഭവത്തിന് വിഷയമാണ്. ഉണ്മയും ഇല്ലായ്മയും അനുഭവത്തിന് വിഷയമായാലേ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റും. പക്ഷെ അറിയുന്നില്ലെങ്കിൽ, ഈ മൊബൈലിനെ കുറിച്ച് അറിയാത്ത ഒരാളിന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ല. കാരണം ഉണ്ട് ഇല്ലെന്ന് പറയുന്ന രണ്ടും നമ്മൾ ബോധതലത്തിലാണ്. ബോധം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പറയാൻ പറ്റില്ല. ഏതുപോലെ സുഷുപ്തി, സുഷുപ്തിയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. പറയുക എന്ന് വെച്ചാൽ അറിഞ്ഞാലും പറയാൻ പറ്റും, അങ്ങനെ അറിയുന്നില്ല, അറിവില്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, മനസ്സ് സാധാരണഗതിയിൽ മനസ്സ് എവിടെയെങ്കിലും ഏകാഗ്രമായോ ഏതെങ്കിലും തരത്തിൽ പ്രപഞ്ചത്തെ അറിയാതിരിക്കുമ്പോഴും മനസ്സിനൊരു വിഷയമാണ്. അത് സാധാരണ രീതിയിൽ അത് പ്രാപഞ്ചികമായൊരു വിഷയമാണ്. ഇവിടെ പ്രപഞ്ചത്തെ അറിയാതിരിക്കുമ്പോൾ അത് ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെ ബോധ ഉദയം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബോധം ഉണ്ടാകും? ബ്രഹ്മബോധം, ആത്മബോധം. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയൊന്നും അറിയാതിരിക്കുന്നത്. വ്യക്തമായൊരു ബോധം ഉണ്ടായിരിക്കുക, എന്നാൽ മറ്റൊന്നിനെയും അറിയാതിരിക്കുക. ഇത് ജാഗ്രത സംഭവിക്കും, സംഭവിക്കും. ജാഗ്രത സംഭവിക്കും, ജാഗ്രത്തിന് സംഭവിക്കും. പക്ഷെ ഇവിടെ അറിയുന്ന ബ്രഹ്മത്തെ ആയിരിക്കത്തില്ല. മറ്റെന്തിനെയെങ്കിലും അറിഞ്ഞിട്ട് മറ്റ് പ്രപഞ്ചത്തെ കുറിച്ച് ബോധമില്ലാതിരിക്കാൻ ജാഗ്രത. പക്ഷെ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ഒന്നും അറിയാതിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് പ്രപഞ്ചത്തെ അറിയുന്നില്ല, പ്രപഞ്ചത്തിൽ ഒന്നും അറിയുന്നില്ല, പിന്നെ ബ്രഹ്മത്തെ മാത്രം അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനെ എന്ത് പറയേണ്ടി വരും? ഇതിനെന്ത് പറയേണ്ടി വരും? ഇതിനാണ് സമാധി എന്ന് പറയുന്നത്. ഇതിന് സമാധി എന്ന് പറയേണ്ടി വരും. കാരണം ജാഗ്രത അല്ലേ എന്തുകൊണ്ട്? ജാഗ്രതല്ല, ജാഗ്രത്തിൽ പ്രപഞ്ചത്തെ അറിയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും എന്നാണോ പറഞ്ഞത്? എന്താണോ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള അറിവുകളുണ്ടോ? മനസ്സ് ഏതെങ്കിലും ഒന്നിനും മുഴുകിപ്പോകുമ്പോഴാണ് പ്രാപഞ്ചികമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, സുഖത്തിലോ ദുഃഖത്തിലോ ഭയത്തിലോ മുഴുകിപ്പോവുകയാണ്. നമ്മുടെ മനസ്സിന് വിഷയമുണ്ട്. ഇനി സുഷുപ്തിയിലാണെങ്കിലോ എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ബ്രഹ്മത്തെ അറിയുന്നില്ല, പ്രപഞ്ചത്തെ അറിയുന്നു. ആത്മാനം ച പരാം ചൈവ പഠിച്ചാൽ സത്യം ചാവി നാണൃതം പ്രാജ്ഞ കിഞ്ചന സംവേദി ഒന്നും അറിയാൻ പറ്റുന്നില്ല. അതാണ് അവിടെ എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, അറിയാത്തതുകൊണ്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ അത് സുഷുപ്തി വേറെ, ജാഗ്രത വേറെ, ഇനി വരുന്ന മൂർച്ഛ ബോധക്കേട്. ബോധം കെട്ടുപോയോ എന്തെങ്കിലും അറിയും? എപ്പോഴും പറയും, ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറ്റും. എന്ന് വെച്ചാൽ ഉണർന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം അതാണില്ലാതാകുന്നത്. സ്വരൂപമായിരിക്കുന്ന ബോധം അവിടെയുണ്ട്. ഉണർന്നറിയുന്ന ബോധം മൂർച്ഛ സുഷുപ്തി അവസ്ഥകളിലില്ല, പ്രപഞ്ചത്തെ അറിയുന്നില്ല. പിന്നെ പ്രപഞ്ചം മറയുന്നു, ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അസാധാരണ പരിചയമുള്ളൊരു അറിവല്ല. ആണ് ഇവിടെ രണ്ടായി തിരിക്കുന്ന വിചാരദേശയും വിചാരദേശയും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ഒരാളിന് ഉണ്ടാകുന്ന ബോധോദയം ബോധമാണ്. ആ ബോധം ജാഗ്രത അല്ല, സുഷുപ്തിയല്ല. ജാഗ്രത സുഷുപ്തി അല്ലെങ്കിൽ പിന്നെ സ്വപ്നം വേറെ, സ്വപ്നം ജാഗ്രത പോലെയാണ്. അതിനെ ഇതിനൊന്നും ഉൾപ്പെടുത്താൻ പറ്റും. ജാഗ്രതയിൽ എത്തൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ തന്നെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു. പിന്നെ അത് അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെന്ത് പറയേണ്ടി വരും? സമാധി എന്ന് പറയേണ്ടി വരും. അതാണ് ഇതിന് ഉദാഹരണമായിട്ട് എന്ത് പറഞ്ഞു? പേരനെ അറിയുമ്പോൾ സർപ്പത്തിൻ്റെ അനുഭവം, ബ്രഹ്മത്തെ അറിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, അറിവുണ്ടാകുമ്പോൾ അത് പ്രപഞ്ചത്തെ അറിയുന്നു. പിന്നെ ഇതൊരു പ്രത്യേക ബോധ ഉദയമാണെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? വിചാരദശയിൽ ബ്രഹ്മം എന്താണെന്ന് അറിയത്തില്ലേ? വിചാരദേശ അറിഞ്ഞില്ല, വിചാരദേശയിൽ അറിയുന്നില്ലേ. പിന്നെന്താ അറിഞ്ഞിട്ടാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അറിയാത്ത ഒരു കാര്യം ചിന്തിക്കാൻ പറ്റും? വിചാരദശ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അറിവിനെ സ്വായത്തമാക്കി അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു പല രീതിയിൽ. ഈ പറഞ്ഞ രീതിയിൽ ഇതെങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. ഒരു ഭാഗം മാത്രം പലതരത്തിൽ ചിന്തിക്കുന്നു, നാനാതരത്തിൽ അത് ചിന്തിക്കാം. ബ്രഹ്മത്തെക്കുറിച്ച് ഇന്ന രീതിയിൽ ചിന്തിക്കാവുന്നില്ല, പല പലതരത്തിൽ ചിന്തിക്കാം. അപ്പോഴും അറിയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ബോധോദയം അതുമായിട്ട് എന്താ വ്യത്യാസം? ബ്രഹ്മത്തിന്റെ അറിവും സാധാരണ ഇവിടെ പറയുന്ന ഈ വിവേകവൃത്തി എന്ന് പറയുന്നതും സാധാരണ വിചാരം ചെയ്യുമ്പോൾ ഉള്ള അറിവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുള്ള ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. അതാണ് പ്രധാനമായ വ്യത്യാസം. നമ്മൾ അറിയുന്നു, ചിന്തിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അജ്ഞാനം, സംശയം, വിവരിയും ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അറിയണമെന്ന് ആഗ്രഹം വരുന്നു, വീണ്ടും ചിന്തിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ചിന്തിക്കുന്നത്. എന്തിനു ചിന്തിക്കുന്നു? ഈ അറിവിൽ എന്തോ പോരായ്മയുണ്ട്. ആ പോരായ്മകൾ ഇത് മൂന്നുമാണ്: അജ്ഞാനം, സംശയം, വിപരീതം. ഇതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. മൂന്നിനും കൂടെ ചേർത്താ പറയുന്ന അവിദ്യ. അപ്പോൾ അറിയുമ്പം തന്നെ അവിദ്യയുണ്ട് അവിടെ. അജ്ഞാന, സംശയ, വിപരീതം എന്ന് പറയുന്ന മൂന്നും, ഇത് മൂന്നും അങ്ങോട്ട് മാറുന്നില്ല. അപ്പോ ഇത് പിന്നെ എങ്ങനെ മാറും? ഇതിനെ നശിപ്പിക്കുന്ന ഒരറിവുണ്ടാകും. അജ്ഞാനം, സംശയം, വിപരീതം എന്ന് പറയുന്ന ഈ മൂന്ന് സംഗതികളെയും ഇല്ലാതാക്കുന്ന ഒരറിവുണ്ടാകും. ആ അറിവിനെയാണ് ഒരു 10,000 ആദ്യ രീതിയിലൊന്ന് വിവേകവൃത്തി, വിവേകം ആകുന്ന വൃത്തി എന്ന് പറഞ്ഞാൽ അറിവ്. അറിവ് പലതരത്തിലുണ്ട്. അതെന്താണ്? സത്യം എന്താണ്, അസത്യം എന്താണെന്ന് വേർതിരിച്ചറിയുന്നു. താൻ വാസ്തവത്തിൽ എന്താണെന്ന് വേർതിരിച്ചറിയുന്നു. പ്രപഞ്ചം എന്താണ്, ബ്രഹ്മം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള വിവേക ബുദ്ധി. വിവേകം എന്ന് വെച്ചാൽ ഭേദം എന്നാണ് വേർതിരിച്ചറിയുന്ന ബുദ്ധി. അപ്പോൾ അത് എൻ്റെ പ്രത്യേകത എന്താണ്? അതിനെ കുറിച്ച് പറഞ്ഞു. ഒരു 10,000 ആതിഥേയർ വരുന്ന പോലെ വരുന്നു പറഞ്ഞാൽ എന്താ അതിൻ്റെ വിശേഷത? അത് അതിൻ്റെ സ്പഷ്ടതയെ കാണിക്കാനാണ്. ആദിത്യത്തിന് എപ്പോഴും ആദിത്യത്തിന് ഉദാഹരണമായി കാണിക്കുന്നത് എന്താണോ സൂര്യനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്പഷ്ടത. എന്നെല്ലാം പറയുന്നത് അത് തന്നെ. അവിടെ ഇത് തന്നെ പറയുന്നു, അതിൻ്റെ സ്പഷ്ടത. സ്പഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു അറിവിലാണോ അജ്ഞാനം, സംശയം, വിവരിയും ഒന്നും ഇല്ലാതെ നിൽക്കുന്നു. ഇത് അറിവിനോടൊപ്പം വരാം എപ്പോഴും, നമ്മുടെ എല്ലാ അറിവുകളും വരും. ബ്രഹ്മജ്ഞാനത്തിന് മാത്രമാണ് ഈ മൂന്നുമില്ലാത്ത വരുന്നതാണ് എൻ്റെ സ്പഷ്ടത. അപ്പോൾ തൻ്റെ അറിവിനെ കുറിച്ച് സംശയിക്കുന്നില്ല. രജസ്വരൂപം ണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമോ എന്നെല്ലാം പറയുന്ന ഇതാണ്. അവിടെ പിന്നെ സംശയമില്ല. സർപ്പത്തെ കാണുമ്പോൾ വിപരീത ബുദ്ധിയുണ്ട്, വിപരീയം. കയറിൻ്റെ അറിവില്ല, അതാണെന്ത് അജ്ഞാനം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ മനസ്സിൽ സംശയവും വരാം, ഇത് കയറാണോ ഉണ്ടാവണം. ഈ മൂന്നും ഉണ്ടാകും. ഈ മൂന്നും ഇല്ലാത്ത ഒരറിവുണ്ടാകുമ്പോൾ നമ്മൾ പറയാം ഇതാ കയറിന് ഞാൻ സ്പഷ്ടമായി അറിയാം. അതുപോലെ സ്പഷ്ടതയാണ് ഇവിടെ പറയുന്നത്. ഒരു 10,000 എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അറിവെന്ന് പറയുന്നത് ജാഗ്രതയിലെ അറിവല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? പ്രപഞ്ചം അറിയുന്നില്ല. അതായത് ജാഗ്രത നമ്മൾക്ക് ഇനി എന്തെല്ലാം അറിവുകൾ ഉണ്ടായാലും ശരി, അവിടെ എന്തോരം പ്രപഞ്ചത്തിൻ്റെ ബോധവും ഉണ്ടാവും. ഇനി ജാഗ്രതയിൽ തീവ്രമായ ഏകാഗ്രമായ അറിവുകൾ ജാഗ്രതയിലും ഉണ്ടാവും, അവിടെയും പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധമെന്നാണ്. അപ്പോൾ അറിയുന്ന എന്തിനായിരിക്കും? ബ്രഹ്മത്തെ. അങ്ങനെ ബ്രഹ്മത്തെ അറിയുമ്പോൾ അതിന് വേറെ ഒന്നും ചെയ്യാനും പറയുന്നു. ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ അറിവുണ്ടാക്കേണ്ടത് എന്നാ പറയുന്നു. ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ഈ അറിവിൽ പ്രപഞ്ചം മറയുകയും എന്നാൽ ഉള്ളിൽ സംശയരഹിതമായ ഒരറിവ് നിലനിൽക്കുകയും ചെയ്യും. അത് എന്തിനാണ് അറിയുന്നത്? ബ്രഹ്മത്തെ തന്നെ. അതിന് ഉദാഹരണം പറഞ്ഞു എന്താണ്? അങ്ങനെ കയറിൻ്റെ കയറിനെ കയറെന്ന് പറയുന്നത് ഉദാഹരണം പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ബ്രഹ്മത്തിന് ഉദാഹരണം വേറെ ഇല്ല. ബ്രഹ്മയാഗമാണ്, അതിന് അന്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം വേറെ പറയാൻ പറ്റില്ല. അതൊക്കെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉദാഹരണം. ബ്രഹ്മത്തിന് എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ എന്ത് പറയണം? ബ്രഹ്മത്തിനായാലും ശരി, ബ്രഹ്മജ്ഞാനത്തിനായാലും ശരി. അപ്പോൾ അതുകൊണ്ട് ഈ ഉദാഹരണം പറഞ്ഞു. കയറിൻ്റെ സർപ്പത്തിൻ്റെ ഉദാഹരണം. അവിടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ കയറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിഷയം ബാഹ്യമാണ്. പക്ഷെ സർപ്പം മറന്നുപോയി, സർപ്പത്തിൻ്റെ അനുഭവമേ ഇല്ല. അതാണ് ഇവിടെ മുമ്പ് പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു അറിവെന്ന് പറയുന്നത് അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ജാഗ്രതയിലും ഉണ്ടാകാം ഈ അറിവ്. ജാഗ്രതയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒരാൾ സമാധി പോകുന്നില്ല. ഇപ്പം ജാഗ്രതയിലുണ്ടാകാമെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാണ് ജാഗ്രതയിലുണ്ടാകാമെന്ന് പറയുന്നത്? ജാഗ്രതയിലാണ് ഗുരു ഉപദേശം, ശ്രവണം, മനനം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ജാഗ്രതയിലാണ് നടക്കുന്നത്. അപ്പോൾ ജാഗ്രത അറിവുണ്ടാകും. എല്ലാ അറിവുകളും ജാഗ്രതയിലാണ് ഉണ്ടാകുന്നത്. ജാഗ്രതയിലാണ് അജ്ഞാനം, സംശയം, വിപരീയം മൂന്നും നിൽക്കുന്നത്. അജ്ഞാന സംശയ വിപര്യങ്ങളെ മൂന്നിനെയും നശിപ്പിച്ചുകൊണ്ട് ഒരറിവ് ജാഗ്രത തന്നെ ഉണ്ടാകും. അതായത് ഈ മുറിക്കകത്ത് ഇരുട്ട്, അപ്പുറത്തെ മുറിയിൽ വെളിച്ചം, ഇവിടുത്തെ ഇരുട്ട് പോകും. ജാഗ്രതയിലാണ് പ്രശ്നങ്ങളെങ്കിൽ ജാഗ്രതയിൽ തന്നെ പരിഹാരം ഉണ്ടാകും. അങ്ങനെയും സംഭവിക്കാം, ജാഗ്രതയിലും ഉണ്ടാകാം. അങ്ങനെ ജാഗ്രതയിൽ ഉണ്ടാകുന്ന അറിവിനെയാണ് സാറിന് പറയുന്നത് ദൃഢബോധം എന്ന് പറയും. അജ്ഞാന സംശയവിപരിയും ജിജ്ഞാസുവിനും ജിജ്ഞാസുവിനുണ്ടാകുന്ന ബോധം അത് ജാഗ്രതയിലുണ്ടാകും. അങ്ങനെ ജാഗ്രതയിൽ ആ ബോധം ഉണ്ടാകുമ്പോൾ അതിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്. എന്താണ് വിശ്വം വിവേക ദശയും അത് ഇന്ദ്രിയ ദൃശ്യമാകും. അപ്പൊ ജാഗ്രതയിൽ ദൃഢബോധം ഒരാൾക്കുണ്ടായാലും പ്രപഞ്ചം എന്തുവരുന്നു അതിനെ കുറിച്ചാണ് പറഞ്ഞത് ദുഗ്ധ ജ്ഞാനാതിരിനാശ്രമം. അപ്പൊ ജ്ഞാനമുണ്ട്, പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെ ആയിരിക്കും? ജാഗ്രതത്തിലാണെന്ന് പറ്റും. വിധിവത് കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് ഇങ്ങനെ ആയാലും പറ്റും. മറിച്ച് അയാള് ജാഗ്രത വിട്ടാണ് ഒരറിവുണ്ടാകുന്നത്, സമാധി ആണെങ്കിൽ എന്തായിരിക്കും അവിടെ? അതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയനെ വേദിതോ വേദി ഒന്നും അറിയുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്നാ ചെറുപ്പം പറഞ്ഞെന്നും വരാം. അപ്പൊ അത് സമാധിയിലെ അറിവ്, മറ്റേത് ജാഗ്രതയിലെ അറിവ്. രണ്ടും ദൃഢബോധം തന്നെയാണ്, പക്ഷെ ഒരിടത്ത് എന്തോ വരുന്നു ബോധം ഉണ്ടെങ്കിലും പ്രവൃത്തികളെല്ലാം നടക്കും, പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവും. മറ്റിടത്ത് അങ്ങനെയല്ല, ബോധമേ ഉള്ളൂ, പ്രപഞ്ചത്തിൻ്റെ പിന്നെ അതിനപ്പുറമാണ് പറയുന്നത്. എന്താണോ സദാവൃത്തി ശൂന്യോയം, അങ്ങനെ ബോധമില്ലാത്ത ഒരവസ്ഥ, അത് പിന്നെ അതിൻ്റെ അടുത്ത് സ്റ്റേജ് പറയും. ഇവിടെ ഇപ്പം ജ്ഞാനത്തെ കുറിച്ചാണ് പറയും, ബോധോദയത്തെ കുറിച്ചാണ് അവസാനം അത് തന്നെ പറയും. ഒന്ന് ജാഗ്രതയുടെ ബോധം, മറ്റൊന്ന് സമാധിയിലെ ബോധം, അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന ബോധം. ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. സമാധിയിൽ ബോധം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തെ വിസ്മരിക്കുകയും ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. വിവേകവൃത്തി. അപ്പൊ അതിനെ സമാധിയിലെ ബോധമെന്നോ അല്ലെങ്കിൽ അതാണ് സമാധി എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഈ രണ്ട് രീതിയിൽ ആണ് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചുകൂടെ പറയുന്ന രണ്ടുപേരും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് ഒരുപാട് വിശദീകരിച്ചത്, എങ്ങനെയാണ് പ്രപഞ്ചം വീണ്ടും അനുഭവത്തിൽപ്പെടുന്നു എന്ന് പറയുന്നു. അത് ഏതൊക്കെ തരത്തിൽ, ഇതെല്ലാം ഇനിയും ഉണ്ട്. ഇങ്ങനെ ബ്രഹ്മജ്ഞാനത്തിൽ പറയുന്ന സമാധിയാകുന്ന ജ്ഞാനത്തിലിരിക്കുന്ന ഒരാളാണ്, ആ ജ്ഞാനത്തിൽ നിന്ന് വീണ്ടും പ്രപഞ്ചാനുഭവത്തിലേക്ക് വരുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ. അപ്പോൾ വീണ്ടും ആൾക്ക് അവിടെയും വരും. എന്താണ് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറയുന്നിടത്തൊരു പ്രത്യേകത പറയുന്നത്, ഏതാണോ സമാധി എന്ന് പറയുന്ന ജ്ഞാനം അത് ജാഗ്രതയിൽ ഉയരുമ്പോൾ ഇല്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ പ്രപഞ്ചത്തിൻ്റെ അനുഭവമുണ്ട്. സമാധി എന്ന് പറയുമ്പോൾ അവിടെ പ്രപഞ്ചാനുഭവം പാടില്ല. ജാഗ്രതയിലേക്ക് വരുമ്പോൾ പ്രപഞ്ചാനുഭവം ഉണ്ടെങ്കിൽ സമാധിയിലെ ഞാൻ അവിടെ ഇല്ല. പക്ഷെ അതിനെ സ്മരിക്കാം, അവൻ്റെ സ്മൃതി, അവൻ്റെ സ്മരണ ഒരാൾക്ക് ഉണ്ടാകാം. ഇത്രയും സമയം ഞാൻ സമാഹിതനായിരുന്നു, ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു എന്ന് സ്മരിക്കാം. പക്ഷെ അത് പ്രത്യക്ഷമായ ഞാനല്ല. സ്മൃതിയും അനുഭവവും, സ്മൃതിയും പ്രത്യക്ഷവും എന്ന വ്യത്യാസം വരും. ആ വ്യത്യാസം ഉണ്ടല്ലോ. ഒന്നിനെ സ്മരിക്കുക എന്ന് പറയുന്നത് ഇന്നലെ കണ്ട ആനയെ ഇന്ന് സ്മരിക്കുക എന്ന് പറയുന്നു, ഇപ്പോൾ ആനയെ അറിയുക എന്ന് പറയുന്ന രണ്ടും ഉള്ള വ്യത്യാസം. അതുപോലെ സമാധിയിൽ നിന്നൊരാൾ ഉണർന്നു വന്നാൽ അയാൾക്ക് അവിടെ സമാധിയുടെ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ടവര്, ആ ജ്ഞാനം നഷ്ടപ്പെട്ടില്ലെങ്കിലോ അയാൾ അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എന്ത് വേണം? ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജാഗ്രതയിലേക്ക് വരാതിരിക്കണം. അതാണ് വൃത്തി ശൂന്യം ബ്രഹ്മ കേവലം. ഈ പറയുന്നത് എല്ലാം യോഗത്തിൻ്റെ രീതി അനുസരിച്ചാണ് പറയുന്നത്. സമാധി എവിടെ വരുന്നു അവിടെ എല്ലാം എന്ത് വരും? യോഗം. കാരണം യോഗം എന്ന് പറയുന്നത് അദ്വൈതികൾക്കൊക്കെ മുമ്പേ ഉള്ളതാണ് യോഗം. അപ്പോൾ യോഗികളാണ് ഇങ്ങനെ ഒരു വിദ്യ കണ്ടുപിടിച്ചത്, സമാധി എന്ന് പറയുന്നത്. അവരാണ് പറഞ്ഞത് എന്താണ്? ധാരണ ധ്യാനങ്ങളിലൂടെ ചിത്തം സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അത് ജാഗ്രത അല്ല, സ്വപ്നമല്ല, സുഷുപ്തി അല്ല. ഇത് യോഗികളാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. അതിനുള്ള ഒരു പോരായ്മ എന്തെന്ന് പറഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമായൊരു അനുഭവമാണ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം നിങ്ങളോട്, എനിക്ക് സമാധിയുണ്ട്, ഞാൻ സമാധി പോയിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അനുഭവമാകത്തില്ല, എൻ്റെ അനുഭവമേ ആകത്തുള്ളൂ. അപ്പം എൻ്റെ സമാധിയെ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ അവിശ്വസിക്കാം. ഇതാണ് എൻ്റെ ഒരു പോരായ്മ. എന്നുവെച്ചാൽ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ അത് നമുക്ക് വേറൊരാൾക്ക് പറന്നു കൊടുക്കാൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു പോരായ്മ. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് തത്വചിന്തയിലേക്ക് വരുമ്പം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ ആശ്രയിച്ച് ചിന്ത ചെയ്യാൻ പറ്റത്തില്ല. രണ്ടേ ഗുണം രണ്ട് നാല്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മനസ്സിലാവും? കേവലം വ്യക്തിനിഷ്ഠമായൊരു അനുഭവം. അല്ലെങ്കിൽ ഇപ്പം ഇതാ നിൽക്കുന്നതാണ് ആദിത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യപ്പെടും അതാണ് ആദിത്യൻ. എന്തുകൊണ്ട്? വ്യക്തിനിഷ്ഠ അനുഭവമല്ല. അപ്പോൾ തത്വചിന്തയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ വെച്ച് ചിന്തിക്കാൻ പറ്റില്ല. വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് പറയുമ്പോൾ അത് ഒരാൾ അനുഭവം എന്ന് അവകാശപ്പെടുന്നു, ബാക്കിയുള്ളവരുടെ സംബന്ധിച്ച് അതെല്ലാം എന്തായിരിക്കും? വിശ്വാസമായി. അപ്പോൾ അയാൾ പറയുന്നു എനിക്കിതിലൊട്ടും വിശ്വാസമില്ല, തട്ടിപ്പാണ്, എന്തുകൊണ്ട്? എനിക്കിതിൻ്റെ അനുഭവമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും തുല്യമാണ്. എന്തുകൊണ്ട്? അനുഭവം ഉണ്ടെന്ന് പറയുന്ന ആളിന് തൻ്റെ അനുഭവത്തെ അംഗീകരിക്കാം, മറ്റൊരാൾക്കാനും നിഷേധിക്കാനും പറ്റും. ഇതാണ് വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൻ്റെ തത്വചിന്തയിൽ അതിൻ്റെ ഒരു പോരായ്മ. അതാണ് അത് തത്വചിന്തയിൽ അതിനെ വിശ്വസിക്കാനേ പറ്റൂ, അംഗീകരിച്ച് ചർച്ച ചെയ്യാൻ പ്രയാസമാണ് ആ ഭാഗം. നമുക്ക് അതുവരെ എത്തുന്നതുവരെ പറയാം ധാരണ, ധ്യാനം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ പോയിട്ട് അവസാനം അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സമാധി എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴോ എന്തെങ്കിലും മനസ്സിലാവും? പറ്റുമോ വിശ്വസിക്കാനേ പറ്റും? കിട്ടിയിട്ട് വേണ്ടേ പിന്നെ അതിന്റെ ബാക്കി ഒരിക്കേ കിട്ടിയോ? കിട്ടാത്ത ഇതാ പ്രശ്നം. ഒരിക്കൽ കിട്ടിയാന്ന് പറഞ്ഞാൽ ചോദ്യം വരും, ഒരിക്കൽ കിട്ടിയോ സമാധി? ഈ പറയുന്നു ഒരിക്കൽ പോലും കിട്ടാതെ പിന്നെ ഒരിക്കൽ കിട്ടിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു ലോട്ടറി അടിച്ചില്ല, രണ്ടാമത്തെ ലോട്ടറിയെ കുറിച്ച് സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അടിച്ചാ അടിച്ചത് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അടിക്കാതെ രണ്ടാമത്തെ ലോട്ടറി, ഒന്നാമത്തെ ലോട്ടറി അടിച്ചില്ല, രണ്ടാമത്തെ ലോട്ടറി കിട്ടിയ എന്തൊക്കെയാ പ്ലാൻ പദ്ധതി തയ്യാറാക്കിയാണ്, നല്ല കാര്യമുണ്ടോ? വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ വിശ്വസിക്കാനും പറ്റും, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഒരാൾ പറയുന്നത് എനിക്കുണ്ടെന്ന് ശരി, ആളിന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം, ആൾ പറഞ്ഞത് ശരിയാണ്. ആൾ പറയുന്നതിന് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ട്, ഒരാൾ പറയുന്നു എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും 10 പേര് വിശ്വസിക്കുമെങ്കിൽ 10 പേര് അവിശ്വസിക്കും. എല്ലാവരും വിശ്വസിക്കുന്ന ഒരാൾ ലോകത്തുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരാളില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ നബിയെ വിശ്വസിക്കത്തില്ല, നബിയെ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിനെ വിശ്വസിക്കത്തില്ല. അങ്ങനെയാ പോകുന്നു. അപ്പോൾ വ്യക്തിനിഷ്ഠമായ അനുഭവം നബി പറഞ്ഞിട്ടുണ്ട്, ഒരു കോണിപ്പടിയൂടെ കയറി കയറി കയറി നബിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോയി. ക്രിസ്ത്യാനികൾ അത് സമ്മതിക്കും, വേറെ ആരെങ്കിലും സംഭവിക്കും. പക്ഷെ നബി വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അത് 100% സത്യമാണ്. ഒരു കോണിപ്പടി കൂടെ കയറി പോയി ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാളൊരു ബസ് വഴി അതെന്ന് വെച്ചാൽ ബഹുവിചിത്രമാണ്. അയാൾ എഴുതിയിരിക്കുന്നത് അയാളും ഇതുപോലെ തന്നെ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ശങ്കരാചാര്യര് പിന്നെ നബി ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നു ഈശ്വരൻ്റെ മുമ്പിൽ, ഇയാളും പോയിരുന്നു അവിടെ വലിയ ഡിസ്കഷനൊക്കെ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് ശങ്കരാചാര്യർ വന്നത്, അതുകൊണ്ട് ശങ്കരാചാര്യർ കാണാൻ പറ്റി. വായിച്ചിട്ടുണ്ടോ ആ പുസ്തകം? ഒന്നുകിൽ മാനസിക വിഭ്രാന്തിയാണ് ഒരാളുടെ, അല്ലെങ്കിൽ എന്താണോ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ ഒരു രസം, ആൾക്കാരെയൊക്കെ വെഡികളാക്കുന്ന ചിലർ അതൊരു രസമാണ്. ചില ഈ പുളുവന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, പുളുവന്മാർ, അവർ പുളു പിടിച്ചിട്ട് അവർക്കറിയാൻ പറയുന്ന കള്ളമാണ്. പക്ഷെ അതിങ്ങനെ പറയുന്നൊരു ചില രസിക്കുക. അത് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളുണ്ട്, പേര് തന്നെ പോകുന്ന ആത്മീയ പുളുവന്മാര്, വെറുതെ ഇങ്ങനെ പറയും. അവർക്കറിയത് വെറുതെയാണ്, പക്ഷെ അവർ പറയുന്നത് അവർക്കതൊരു രസമാണ്, കേൾക്കുന്നവർക്ക് രസമാണ്. മൊത്തത്തിലൊരു കോമഡി. അപ്പോ അല്ലെങ്കിൽ എന്തോരും മനുഷ്യന്റെ മാനസിക ഭ്രാന്തിയിൽ ഇങ്ങനെ പലതും തോന്നും, അവിടെ കണ്ടെന്നും ഇവിടെ കണ്ടെന്നും മറ്റു കണ്ടെന്നും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ രജ്ജുവിലെ സർപ്പത്തെ കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു, സത്യം എന്ന് വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ വിഭ്രാന്തികളുള്ള ആൾക്കാർ ഇങ്ങനെ പലതും കാണും. എന്നിട്ട് അവരെഴുതി വയ്ക്കുന്നതൊക്കെ ബാക്കിയുള്ളവർ അത് വായിച്ചിട്ട് മന്ദബുദ്ധികൾ, മന്ദബുദ്ധികളെന്ന് പറഞ്ഞാലും പോറ്റ, ഈ വായിക്കുന്നവരും വിഭ്രാന്തിയുള്ളവർ കാണും. ആ വിഭ്രാന്തി ഉള്ളവർ കണ്ടിട്ട് അവരെല്ലാം ശിഷ്യന്മാരാകും. അങ്ങനെ ഇങ്ങനെ എന്തെഴുതിയാലും നമ്മളെന്തെങ്കിലും ഒരു പുസ്തകമായിട്ട് എഴുതി ഒന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളെ കിട്ടും. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം എഴുതിയാലേ ശരി, എഴുതണം, എഴുതാനുള്ള ധൈര്യം കാണിക്കും. അതിനുള്ള പ്രയോജനം എന്താണോ, ശിഷ്യന്മാർക്കായിട്ട് നല്ല ആർഭാടമായിട്ട് ജീവിക്കാം. ഒരു പണി ഒരു എന്താണോ, ശിഷ്യന്മാർക്ക് ചുറ്റുവരുന്ന് ദക്ഷിണയൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സുഖം, ഈ പോയി ഒന്നും കൊള്ളേണ്ട കാര്യമില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ട് സുഖമായിട്ട് ജീവിക്കാം. അത് എൻ്റെയൊക്കെ താല്പര്യം തന്നെ, എന്താണ് ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കുക, സന്തോഷം. ബാങ്കിൽ ആവശ്യത്തിന് പൈസ വേണം, എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ അതിനോടൊപ്പം കുറച്ച് പേരും പ്രശസ്തിയും, കാലിൽ വീഴാൻ കുറേ ശിഷ്യന്മാരും, ഇതെല്ലാം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിത സുഖം. ചത്തു കഴിഞ്ഞാലും ആരെങ്കിലും സ്മാരകങ്ങളുണ്ടാകും, ഒരുപാട് നേട്ടങ്ങൾ അങ്ങനെയും ഉണ്ടാകും. ഇതാണ് പറയുന്നത് ജീവിക്കാൻ പഠിക്കുന്നത്. വെറുതെ ഇങ്ങനെ തലയും മുട്ട അടിച്ച് സ്വാമിമാരായി നടന്നിരുന്ന ഒരു കാര്യമില്ല. ഇതൊക്കെ അസംബന്ധങ്ങളാണ്, ശുദ്ധ അസംബന്ധം. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി യാതൊരു കാര്യമില്ല. വിഭ്രാന്തിയാണ് മനുഷ്യൻ്റെ, ഭ്രാന്തമായ മനസ്സുകളുടെ ഇതൊക്കെ. ഒരാൾക്കൊരു വിഭ്രാന്തി ഉണ്ടായെന്ന് വിചാരിച്ചത് ശരിയാവും, അത് ശരിയാവത്തില്ല. മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. അതങ്ങനെ ഒന്നാകും. സമാധി എന്ന് പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്ന സർവ്വസാധാരണമായ അനുഭവം എല്ലാവർക്കും ഉള്ളത് സമാധി. അത് മറ്റൊരു വിഷയം, നമ്മളൊരുപാട് കൂടെ ചർച്ച ചെയ്തതാണ്. സമാധി എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു അനുഭവമല്ല. അപൂർവം വ്യക്തികൾ, യോഗികൾ പറയുന്നു ഞങ്ങൾക്ക് സമാധിയുണ്ട്. ആ പറയുന്ന സമാധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്തതാണ്. നമ്മൾ പറയുന്നത് സമാധി എന്ന് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട്? അത് നമ്മൾ എൻ്റെ സുഷുപ്തിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ സമാധിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്കും സമാധി വേണം, ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. എന്നാ ചർച്ച ചെയ്യാം. എനിക്കില്ലെങ്കിലും എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചർച്ച ചെയ്യാം സമാധി. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, വളരെ രസകരമാണ്. ഒരു സ്വാമി ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. എന്താ, ഞാൻ സവികൽപ്പ സമാധിയിലേക്ക് പോകണമെന്ന് കണ്ടച്ചു കുറേ സമയം. കുറേ വായി നോക്കി സായിപ്പന്മാർ ചുറ്റും വരുന്നുണ്ട്. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ തുറന്ന് ഇതാ ഇനി നിർവികൽപ്പ സമാധിയിലേക്ക് പോവുകയാണ് അടുത്ത പരിപാടി ഷോ. ഇതൊക്കെ കുറേ ഉണ്ടെങ്കിലും വായും പൊളിച്ചിരിക്കും. ഇത് യൂട്യൂബിലുള്ളതാണ്. അപ്പം ഇതൊക്കെ എന്താ, എന്ത് തട്ടിപ്പാണ്? ഒരാളിങ്ങനെ ഇത് പറഞ്ഞിട്ട് നിർവികൽപ്പ സവികൽപ്പം എന്നൊക്കെ പറഞ്ഞാൽ കാണുന്നവർക്കൊന്നും മനസ്സിലാവും. കണ്ണടച്ചിരിക്കുന്നുണ്ടായതെന്ത്, ഇയാൾ എന്താലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. എന്നാലും എന്ത് ധൈര്യത്തിലാണ് വീഡിയോ ഒക്കെ എടുത്തിടുന്നത്? സാക്കുമാരെല്ലാം മണ്ടന്മാരല്ല. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ അതിലും വിഭ്രാന്തിയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട്, അവരുടെ ഇടയിലും ഉണ്ട്. അവരെല്ലാം മണ്ടന്മാരും ബുദ്ധിയുള്ളവരുണ്ട്. ഈ വിഭ്രാന്തിയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ആശ്രമങ്ങളൊക്കെ കൂടിയിരിക്കുന്ന 99.99% സ്വാമിമാരും വിഭ്രാന്തി ഉള്ളവരാണ്. എന്നാ അവിടുത്തെ മയക്കും മരുന്നും അതൊക്കെ ഉപയോഗിച്ച് എന്നാ ക്ലിപ്പൊക്കെ പോയ സാധനങ്ങളാണ് ഈ ആശ്രമങ്ങൾ. നമ്മൾ എങ്ങനെ ആശ്രമത്തിൽ ഒരുപാട് സായിപ്പന്മാരിരിക്കുന്നുണ്ടോ? ഓ, സായിപ്പന്മാർ വന്നിരിക്കുന്നു എന്നൊന്നും വിചാരിക്കും. സായിപ്പന്മാർ മൊത്തം മയക്കും മരുന്നും പോയിട്ട് അവസാനം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആശ്രമം നടക്കുന്നത് 90%, 99% അങ്ങനെയാണ്. എൻ്റെ അടയാളം എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ പിന്നെ അവർ ഒന്നാൽ നിൽക്കത്തില്ല, അവർ ഉടൻ തന്നെ ഇത് മനസ്സിലാക്കി സ്ഥലം വിടും. നേരെ ബുദ്ധിയുള്ളവരാണെങ്കിൽ കായികമാരി ചെറുപ്പം എൻ്റെ തലവെട്ടിക്കളും ഇത് പറഞ്ഞു വെക്കണമല്ലോ. സംഗതി ഇതാണെന്ന് എല്ലാവരും അറിയുന്നുണ്ടോ? സായിപ്പുണ്ടെന്ന് ഞാൻ, എനിക്ക് സായിപ്പന്മാരൊക്കെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ എന്താണ് സംഗതി ഇതാണ്, ഇതെല്ലാം മയക്കുമരുന്നിൻ്റെ കേസുകളാണ്. എന്താ എല്ലാവരും പറയുന്നത് എന്താണ്, വിദേശത്തു നിന്ന് ഇവിടെ ഭയങ്കര ഗവേഷണം നടത്താൻ വരികയാണ്, അവരിവിടെ ആത്മീയത തേടി വരികയാണ്. ഇത് വെറുതെ, ഇതൊക്കെ വെറും പേടി പൊട്ടാഷ്. ഇതൊന്നുമല്ല ഇത്, ഈ വരുന്നതൊക്കെ ഉണ്ടാ സായിപ്പന്മാരോട് ഭയങ്കര ആത്മീയത തേടി പോകുമ്പോൾ അടുത്തെറിഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടുത്തെറിഞ്ഞുകൊണ്ട് പറയുകയാണ്, 90% ക്രാക്കാണ്, വിഭ്രാന്തിയാണ്. അത് അവരിങ്ങനെ വരും. പക്ഷെ നമ്മൾക്ക് അവരെ കുറ്റം പറയുകയല്ല ഞാൻ, കാരണം അവരുടെ മനസ്സിന് അതുകൊണ്ടൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെയുള്ളവർക്കും വേണമല്ലോ. പക്ഷെ അത് ഭയങ്കര ഗവേഷണമാണ്. ഇവിടുത്തെ ഭാരതീയ സംസ്കാരത്തിൻ്റെ എന്തോ ആണ് മങ്ങാത്തൊലിയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ, അതൊന്നും ഒരു കാര്യമില്ല. അവർക്ക് അങ്ങനെ വരുന്നവർക്ക് ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതിനോട് അത്ര വ്യത്യാസം. അതെന്ത് ഭയങ്കര കേമത്തരമാണെന്നൊക്കെ പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുന്നു. അങ്ങനെയൊന്ന് എല്ലാം മാനസിക വിഭ്രാന്തിയാണ്. നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്ന ഈ സമാധി എന്നൊക്കെ പറയും. ഇവിടെ പറയുന്നത് ആ പറയുന്ന അറിവ് സമാധിയിലും അങ്ങനെ ഒരറിവ് ഉണ്ടാകാം, ജാഗ്രതയിലും ഉണ്ടാകാം. അത് രണ്ടും പറയുന്നുണ്ട്. ജാഗ്രതയിലുണ്ടാകുന്ന അറിവിനെയാണ് സാധാരണ ദൃഢബോധമെന്ന് പറയും. സമാധിയിലുണ്ടാകുന്ന അറിവിനെയാണ് സാധാരണ വിവേകവൃത്തി എന്നും മറ്റും പറയും. അങ്ങനെയാണ്.